ഒരാൾ മതത്തെ വിശദീകരിച്ചു കൊടുക്കുന്നതും നമ്മളാ മതത്തിന്റെ ഒറിജിനൽ ഗ്രന്ഥം വായിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് രണ്ട് രണ്ടാണ്. ഒരാൾ തന്റെ മതത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പം വേറൊരാളോട് വിശദീകരിക്കുമ്പം അവനെ ഒരുപാട് പുകഴ്ത്തി ഏ പറയത്തുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ അത് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന് മുസ്ലിങ്ങൾ സാധാരണഗതിയിൽ അയൽവക്കത്തുള്ള മുസ്ലിങ്ങൾ ആരും കൊല്ലാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ അത് കണ്ടിട്ട് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കും? ഇല്ലല്ലോ. എന്നാലും ഗുരുവിന്റെ കാലത്താണ് മാപ്പിള ലഹള നടക്കുന്നത് 21-ന്. അതാണ് ആശാൻ ദുരവസ്ഥയിൽ എഴുതിയ ദുഷ്ടമുഹമ്മദന്മാരെന്ന്. അന്നവിടെ എന്താണ് നടന്നതെന്ന് നേരിട്ടറിഞ്ഞ ആ കാലത്ത് ജീവിച്ചിരുന്ന ആളായതുകൊണ്ടാണ് പറഞ്ഞത്. മാപ്പിളകളെ കാലത്ത് ഒരുപാട് ഹിന്ദുക്കളെ അവിടെ വെട്ടിക്കൊന്നു. കമ്മ്യൂണിസ്റ്റുകാർ അത് അംഗീകരിക്കില്ല. അന്നത്തെ പല അന്ന് ജീവിച്ചിരുന്ന പലരും എന്തൊക്കെയാണ് നടന്നതെന്ന് എങ്ങനെ വെട്ടിക്കൊന്നു ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാലും അത് മാപ്പിള ലഹള എന്നല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്, അത് കാർഷിക വിപ്ലവമെന്നാണ്. അവർക്കത് വിപ്ലവമാണ്. വെട്ടിക്കൊന്നത് ശരിയാണെന്നുള്ളതിന് കുമാരനാശാൻ സാക്ഷിയാണ്. പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കും. പ്രധാന കാരണം ഇവരുടെ ഈ ഖുറാനും ഹദീസുകളും തന്നെ അന്നങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഗുരു മത ഇതാണ് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ടാണ്, ആ സംഭവത്തിന് ശേഷമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിസ്റ്റ് പണ്ഡിതൻ വന്നിട്ട് എല്ലാ മതവും ഒന്നാണെന്നൊക്കെ പറയും. അത് പറയുന്നത് അയാളുടെ നല്ല മനസ്സുകൊണ്ട് അയാളുടെ അഭിപ്രായം പറയും. ആൾക്കാർ കലഹം ഉണ്ടാകാതിരിക്കുക അങ്ങനെയൊക്കെ തന്നെ പറയും. ഇപ്പം സർവമത സമ്മേളനങ്ങളൊക്കെ ആണ്. പക്ഷെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് സത്യനിഷേധികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആരാണോ ഖുറാനെ അംഗീകരിക്കാത്തവരും നബിയെ പ്രവാചകനായി അംഗീകരിക്കാതിരുന്നാൽ മതി, അവൻ സത്യനിഷേധിയാണ്. അവിശ്വാസിയാണ്. പിന്നെ വിഗ്രഹാരാധകർ, അത് വലിയ പാപമാണ്. ഇസ്ലാം മതത്തിൽ ശിർക്ക് എന്ന് പറയുന്ന ഇതിനെയാണ് ശിർക്ക്. ഏറ്റവും വലിയ തെറ്റായി കാണുന്നത് ശിർക്കാണ് ഇസ്ലാം മതത്തിൽ. എന്താണ് ബഹുദൈവ ആരാധന? അതാണ് ഏറ്റവും വലിയ ശിർക്ക്. ഏറ്റവും വലിയ തെറ്റാണത് നമ്മൾ അധർമ്മം എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത് ബഹുദൈവ ആരാധകർ, സത്യനിഷേധികൾ, അവിശ്വാസികൾ, ഇവരോട് സൗഹൃദം പാടില്ലെന്നാണ് മുസ്ലിങ്ങൾക്ക്. അപ്പൊ പിന്നെ ഇങ്ങനെ മതസൗഹാർദ്ദം നടക്കും? ഖുർആൻ എഴുതി വച്ചിരിക്കുന്നതാണ്. ഏഹ് കരുണമുണ്ട്, സൗഹാർദ്ദം പാടില്ലെന്ന് പറഞ്ഞു. മുസ്ലിം ഗുരുവിന് അവർക്കെന്തിനാ ഗുരുവിന്, മുസ്ലിങ്ങൾക്ക് എന്തിനാ ഗുരുവിന്റെ കരുണ? അവർക്ക് പ്രവാചകനുണ്ട്, ഖുർആനുണ്ട്, അവർക്ക് ഗുരുവിന്റെ ആവശ്യമില്ല. അവർ ഗുരുവിനെ അംഗീകരിക്കുന്ന ആളല്ല, അവർക്കെന്തിനാ ഗുരുവിന്റെ കരുണ? ഗുരുവിനെ അവർക്ക്, ഗുരുവിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഗുരു എങ്ങനെയുള്ള ആളാണ്? സത്യനിഷേധിയാണ്, ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാളുടെ കരുണ എന്തിനാ അവർക്ക്? കരുണ എന്താ? തൂക്കി വയ്ക്കുന്ന സാധനമാണ്. അവരുടെ ദൃഷ്ടിയിൽ എന്താണ് ഗുരു എന്ന് പറയുന്നത്? ഏറ്റവും ശിർക്കാണ് ഗുരു. എന്ത്, ബഹുദൈവ ആരാധകനാണ്. അങ്ങനെയുള്ള ഒരാൾ മറ്റ് സൗഹൃദം പാടില്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഗുരുവിന്റെ കരുണയും കൊണ്ട് അങ്ങോട്ട് എന്ന് അവർ സ്വീകരിക്കും. എന്താ പറയുന്നത്? അവർ ശിർക്കെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ ബഹുദൈവ ആരാധകനായ അവനെന്ത് ചെയ്യും? അവരുപദേശിച്ചു നോക്കും, അതല്ല ഇതാണ് ശരിയെന്ന്. അത് ഉപദേശിച്ച അനുസരിച്ചില്ലെങ്കിൽ വെട്ടിക്കൊന്നുകളയും. മുസ്ലിമിനത് ചെയ്യാൻ പാടില്ല. ഉപദേശം നന്നായാലും കൊന്നു. അങ്ങനെയുള്ള ഗുരുവിന്റെ കരുണ അവർക്കെന്തിനാ? അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും, അവർക്ക് ഖുർആനുണ്ട്, പ്രവാചകനുണ്ട്, അവർക്ക് വേറെ ആരുടെയും കരുണയുടെ ആവശ്യമില്ല. സൗഹൃദം പാടില്ല എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടി. പിന്നെ എങ്ങനെയാണ് ഈ മതസൗഹാർദ്ദം നടക്കുന്നത്? എങ്ങനെ നടത്തും? പിന്നെ അതിന് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സൗഹാർദ്ദം വേണ്ടി വന്നാൽ ആ സൗഹാർദ്ദം എങ്ങനെയായിരിക്കണം? അതിന് അറബി ഒരു വാക്കുണ്ട്. ആ വാക്കിനെ പലരും പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നു. ഈ അറബി വ്യാഖ്യാതാക്കൾ തന്നെ പറയുന്നത് ഒരാളുടെ അഭിപ്രായം പുറമേ ഒന്ന് കാണിക്കണം, ഉള്ളിൽ മറ്റൊന്നായിരിക്കണം. ഉള്ളിൽ അവരോടുള്ള വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് പുറമേ അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. ആരോട്? സത്യനിഷേധികളോ? ഒരാൾ പറയുന്നു, ഒരു വ്യാഖ്യാതാവ് പറയുന്നത് അങ്ങനെയാണ്. ആ വാക്കിൻ്റെ അർത്ഥം അതാണെന്നാണ് പറയുന്നത്. വേറൊരു വ്യാഖ്യാത പറയുന്നു, ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം ഒരു സഹിഷ്ണുതി ഇല്ലാത്തയാണെന്ന് വരും. അപ്പോൾ അത് മോശമാണ്, ഇസ്ലാമിനെ അങ്ങനെ ചിത്രീകരിക്കും. അതുകൊണ്ട് അയാൾ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും ഒരു മുസ്ലിമിന് ആ മുസ്ലിമിനോട് ഹൃദയപൂർവമായൊരു ബന്ധം വരാൻ പാടില്ല, സ്നേഹം. പിന്നെന്താകാം? അഡ്ജസ്റ്റ്മെൻറ്റുകളാകാം. എന്നുവെച്ചാൽ അത് ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, അവർ ഭൂരിപക്ഷമായിരിക്കും, അവിടെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അപകടമാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന അടവ് നയം, അടവ് നയം എന്നുള്ള രീതിയിൽ അവിടെ നിലപാടല്ല, താൽക്കാലികമായി അവരോടൊരു സൗഹൃദമാകാം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ശരിക്കും അവർ പറയുന്നതനുസരിച്ച് ഖുർആൻ പിന്തുടരുകയും നബി പറഞ്ഞ അനുസരിക്കുകയും ചെയ്യണമെങ്കിൽ മതസൗഹാർദ്ദം നടക്കത്തേ ഇല്ല. ഖുർആൻ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഖുർആൻ അനുസരിച്ച് പറയുകയാണ്. ഒരിക്കലും ഒരു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബഹുദൈവ ആരാധകര് ഇവരോടൊക്കെ വേണമെങ്കിൽ നമുക്ക് താൽക്കാലികമായ ഒരു സന്ധി ചെയ്ത് പോകാം, പക്ഷെ ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കരുതെന്ന്. അപ്പോ അങ്ങനെ ഒരു മതം പഠിപ്പിക്കുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കരുത്. എന്തിന്റെ പേരിൽ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ പറയാം, അവൻ ദുഷ്ടനാണ്, അവനോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം എന്നൊക്കെ നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ. അവൻ ചതിയനാണ്, ചതിയന്മാരോട് ഇടപാടുമ്പോൾ സൂക്ഷിച്ച് വേണം, ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിന് പറയുന്നതാണ്. അതല്ല പറയുന്നു, അവൻ ഈ പറയുന്ന വിശ്വാസിയല്ല, സത്യവിശ്വാസിയല്ല. അവൻ നല്ലവനോ ചീത്തയെന്നുള്ളതല്ല, അവൻ ദുഷ്ടനോ ശിഷ്ടനോ എന്നുള്ളതല്ല. ഒരുത്തൻ സത്യവിശ്വാസിയല്ലെങ്കിൽ അവനെ ഹൃദയപൂർവ്വം സ്നേഹിക്കരുതെന്നാണ്. എനിക്ക് നല്ല സൗഹൃദമുള്ള മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിച്ചപ്പോഴും അല്ലാതെയും. അപ്പോൾ അവരൊക്കെ ഇത് അറിഞ്ഞിട്ടാണോ എന്നോട് സ്നേഹം കാണിച്ചോ അതോ അറിയാതെയാണോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. ചിലപ്പോൾ അവരത് അറിയാത്തവരായിരിക്കുമെങ്കിൽ അവരെന്നോട് കാണിച്ച ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും ഉറപ്പായിട്ടും. ഹൃദയപൂർവ്വമായിരിക്കും സ്നേഹിച്ചത്. സ്നേഹിച്ചെങ്കിനർത്ഥം അവർക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അല്ല, ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്നോട് അഭിനയിക്കുകയായിരുന്നു സ്നേഹമുണ്ടെന്ന് എന്ന് ഞാൻ പിൽക്കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്. ആ സൗഹാർദ്ദങ്ങളൊക്കെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവരിത് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ എന്നാലും ഉറപ്പിക്കാൻ പറ്റും, അതെനിക്കറിയത്തില്ല. എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അനുഭവപ്പെട്ടത് അവരുടെ സ്നേഹം. എന്തെങ്കിലും കാപട്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉള്ളിൽ നിങ്ങളുടെ വെറുപ്പ് വച്ചുകൊണ്ട് പുറമേ സ്നേഹിക്കണം എന്നാണ് അതിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര അപകടം പിടിച്ചാണ്. എന്തുകൊണ്ട്? ഞാൻ ഈ വിശ്വാസ സത്യവിശ്വാസിയല്ല. അത് നമുക്കറിയത്തില്ലല്ലോ. ഇതറിയുന്നുള്ളവർ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ്. അത് വിശ്വാസമുള്ളവൻ നമ്മളോട് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ? ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് പുറമേ സ്നേഹം കാണിക്കണമെന്ന്. അതും വേഖ്യാതെ എഴുതിയിട്ടുണ്ട്, അന്യമതസ്ഥനം കണ്ടാൽ ചിരിക്കണം പക്ഷെ ഉള്ളിൽ സ്നേഹം വയ്ക്കരുത്. ഇങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. വ്യാഖ്യാതാനങ്ങൾ അങ്ങനെയാണ് എഴുതുന്നത്. കാരണം ഇത് ഈ ഖുർആനും ഒരു കുഴപ്പം, ഈ വേദത്തിലുള്ളതുപോലെയുള്ള ഒരു കുഴപ്പം ഖുർആനും ഉണ്ട്. കാരണം ഇത് പഴയ അറബിയാണ്, എന്നുവെച്ചാൽ ഒരു പ്രാകൃത ഭാഷയാണ്. ആ ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് പത്ത് തരത്തിൽ വ്യാഖ്യാനിക്കാം. പണ്ഡിതന്മാർക്ക് ഇഷ്ടം പോലെ, വേദം അങ്ങനെയല്ലേ, ഒരു വാക്കുണ്ടെങ്കിൽ നൂറുകണക്കിന് വ്യാഖ്യാനം എഴുതാം. അറബിയും അത് പഴയ ഭാഷയ്ക്കെല്ലാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പല അർത്ഥങ്ങൾ, അതുകൊണ്ടാണ് ഇവർ പല അർത്ഥങ്ങൾ എഴുതി. ഇവരും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മുടെ ഉപനിഷത്തുകൾക്കൊക്കെ ഉള്ളതിൽ കൂടുതൽ വ്യാഖ്യാനം ഈ ഇതിനുണ്ട്. അത് പലരും ഒന്നിനൊന്ന് വിരുദ്ധമായിട്ട് എഴുതി വയ്ക്കുന്നു. ഇനി അത് വ്യാഖ്യാനം മാത്രമല്ല, ഈ ഖുർആനിൽ തന്നെ ഒരിക്കൽ പറഞ്ഞു പിന്നെ മാറ്റി പറയും. നൂറ്റി പതിനാല് ആണെന്ന് തോന്നുന്നു സൂറകൾ, 114 എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിനകത്ത് ഇത് ഒരു ക്രമമായിട്ടൊന്നുമില്ല ഇതിൽ പറയും. ഇതിനകത്ത് ഒരു ക്രമമില്ല. പക്ഷെ രണ്ട് പാർട്ടാണ്, ഒന്ന് മക്കയിൽ പറഞ്ഞതും മദീനയിൽ പറഞ്ഞതും. ഇതിൽ മക്കയിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് മദീനെ കാണും, നേരെ വിപരീതമായിട്ട്. ഒരിടത്ത് അള്ളാഹു പറഞ്ഞത് ഈ കൊള്ള മുതൽ മുഴുവൻ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഒരിക്കൽ അള്ളാഹുവാണ് ഖുർആൻ പറയുന്നത്, മുഴുവൻ അള്ളാഹുവാണ്. കൊള്ള മുതൽ മുഴുവൻ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ കൊള്ളയടിക്കുന്ന ആളാകുമല്ലോ, നബിയും കൂട്ടരുമില്ലേ, അപ്പോൾ ഈ കൂടെ കൊള്ളയടിക്കാൻ പോകുന്നവർക്കൊന്നുമില്ല, അവരുടെ ഈ പ്രശ്നമായി. നവീടുത്തി വെച്ച് ഇതെന്ത് ന്യായമാണ്? ഉടനെ അടുത്ത ആയത്ത് വന്നു. എന്താണ്? ഈ കൊള്ളയടിക്കുന്നതിന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, 5% എനിക്ക്, ബാക്കിയുള്ളവർക്ക്. രണ്ടാമത് ഇപ്പം ആദ്യം പറഞ്ഞെടുക്കൂ, രണ്ടാമത് പറഞ്ഞെടുക്കൂ. ഇങ്ങനെയുള്ള സ്ഥലത്ത് ആദ്യം പറഞ്ഞ് മൊത്തം എനിക്കാണ്, രണ്ടാമത് പറയുന്നത് എന്താണ്? 5% മതി എനിക്ക്. മുഹമ്മദ് മക്ക കീഴടക്കാൻ വരുമ്പോൾ തന്നെ 10,000 പേര് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊള്ളം മുതൽ ഇവർക്ക് ഇത്രയും പേർക്ക് വീതിക്കണ്ടേ? അപ്പോൾ പിന്നെ ഒരു ഇല്ലെങ്കിൽ ഇവർ കൂടെ നിൽക്കുമോ? അപ്പോൾ 5% അള്ളാഹുവിനും, അള്ളാഹുവിനുള്ളതെന്ന് വെച്ചാൽ അതും നവിക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതും നവിക്കുള്ളതാണ്. അള്ളാഹുവൊന്നും വാങ്ങിക്കത്തില്ലല്ലോ. പിന്നെ നവിക്ക് വേറെ ഷെയറുമുണ്ട്. അത് ഒരിടത്ത് ഒരു രസമാണ്. ഒരു ഇവരൊരു കൊള്ളം നടത്തിയപ്പോഴത്തേക്ക് ഒരു നല്ല ചുവന്ന പട്ട് ഇവർ കണ്ട്, പിന്നെ നോക്കിയപ്പോൾ അത് കാണാനില്ല, ആ ചുവന്ന പട്ട്, വില കൂടിയൊരു പട്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച്, എന്താണ് ഇതിന് ഈ മുഹമ്മദ് അടിച്ചു മാറ്റിയാണോ ഈ പട്ട്? ഇവർക്ക് സംശയമായി. ഉടനെ അടുത്ത ആയത്തിറങ്ങി, എന്താണ്? അങ്ങനെ കൊള്ള മുതൽ ഏതെങ്കിലും സാധനം പ്രവാചകനെടുത്തിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സ്വർഗത്തേലുമ്പോൾ അവർക്ക് അത് തിരിച്ചു കിട്ടും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. സ്വർഗത്തേലുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ പിന്നെ അവർ വ്യാഖ്യാനിക്കും. സ്വർഗത്തേലുമ്പോൾ അവർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അതിനെക്കുറിച്ച് യാതൊരു പ്രയാസവും, ഒരു പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഓരോ ആയത്തും വരുന്നത്. അപ്പൊ ഇങ്ങനെ ആദ്യം ഒരു കാര്യം പറയും, അവസാനം മാറ്റി പറയും, വേറെ എന്ന് പറയും. അപ്പൊ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞൊരു ഖുർആന്റെ വ്യാഖ്യാതാവുണ്ട്. അയാൾ കുട്ടിക്കാലത്ത് നബിയുടെ കൂടെ ജീവിച്ച ആളാണ്, വലിയ പണ്ഡിതനായിരുന്നു. ആദ്യകാല വ്യാഖ്യാനവും വലിയ അംഗീകാരമുള്ള ഒരു വ്യാഖ്യാനം വ്യാഖ്യാതാവാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിൽ വിരോധം വന്നാൽ ആദ്യം പറഞ്ഞ വിട്ടുകളയുക, അവസാനത്തെ എടുത്താൽ മതി. ഇപ്പൊ പറഞ്ഞില്ലേ മൊത്തം എനിക്കാണെന്ന് പറഞ്ഞു, പിന്നെ 5% എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞങ്ങ് വിടണം, അവസാനം പറഞ്ഞെടുക്കണം, 5% എടുക്കാം. അപ്പൊ ഇതിനകത്തൊരു കുഴപ്പമെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ മുഹമ്മദ് ആദ്യം മക്കയിലിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ അന്ന് മുഹമ്മദിന് സൈന്യമില്ല, ഒറ്റയ്ക്കാണ്, ഭാര്യയും ഭർത്താവും ഫാത്തിമയും മുഹമ്മദുമാണ് ഇരുന്ന് പറയുന്നത്. 10-12 പേരെ അത് സ്വീകരിച്ചുള്ളൂ, 12 പറഞ്ഞിട്ട്. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ പറയുന്ന എന്താണ്? തുടക്കം മുതലേ പറയുന്നത് ബഹുദൈവ ആരാധകരൊക്കെ അവർ നരകത്തിൽ പോവും, അവർ അത് ചെയ്യും ഇത് ചെയ്യും, അവർ ശപിക്കണം, മൊത്തം ശാപമാണ്. ഈ ഖുറൈശി നബിയുടെ കുടുംബക്കാരെല്ലാം പിന്നെ ബഹുദൈവ ആരാധകരാണ്. അതിൽ നബിയുടെ വകയ്ക്കൊരമ്മാവൻ, അയാൾ ഉസ്സ എന്ന് പറയുന്ന ഒരു ദേവതയുടെ ഭക്തനാണ്. അവിടുത്തെ പ്രധാന 3 ദേവതകളായിരുന്നു ലാത്ത, മനാത്ത, ഉസ്സ. ഇവരുടെ അപ്പനാണ് അള്ളാഹു എന്നാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു അവിടുത്തെ ഒരു ഗോത്ര ദൈവമാണ്. അപ്പോൾ അയാള് മുഹമ്മദിനെ അംഗീകരിച്ചല്ല, ചീത്തയൊക്കെ വിളിച്ച്, കാരണം അയാളുടെ ദൈവത്തെ ചീത്ത വിളിച്ചുകൊണ്ട്. അവർ ശത്രുക്കളായതുകൊണ്ടാണ് അവരുടെ വിശ്വാസങ്ങളെല്ലാം മുമ്പെന്ന് വന്നിട്ട് ശരിയില്ലെന്ന് പറയും, ഇവരൊക്കെ നരകത്തിൽ പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇവർ ഈ ദേവതകളെ ആരാധിക്കുന്ന, അന്ന് പറഞ്ഞ് സ്വർഗ്ഗ നരകമൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ പോകാനാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം, ഇതിനെയൊക്കെ ആരാധിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അവരെതിർത്ത് അവരെതിർത്തപ്പോൾ അയാളുടെ പേര് പറഞ്ഞിട്ട് ഖുർആനിൽ ഉടനെ വന്നൊരായത്ത് അവൻ നരകത്തിൽ പോകും, അവൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ്റെ ഭാര്യ അവളും നരകത്തിൽ പോകും, അവൻ്റെ കുടുംബത്തോട് പോകും, അവൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെടും, അതാണ് ഇതാണെന്ന് പറഞ്ഞ് കുറേ ശാപം. ആരാ പറയുന്നത്? ഇതൊക്കെ നബിയല്ല പറയുന്നത്, അള്ളാഹു. ഇപ്പം ആരെങ്കിലും ഇനി നബിയെടുത്ത് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാനോ? ഞാൻ പറഞ്ഞില്ല പിന്നെയോ, ഇതൊക്കെ അള്ളാഹു പറഞ്ഞാണ്. ഇതാണ് ഈ വിരോധം ഉണ്ടാവാൻ കാരണം. ഭീഷണി ഭീഷണി. അതായത് ഈ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്, ഈ നബി വരുന്നതിന് മുമ്പുള്ള കാലം ജാഹിലിയ കാലം എന്നാണ്. ജാഹിലിയ എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗം എന്നാണ്. പക്ഷെ ചരിത്രം പറയുന്ന അങ്ങനെയല്ല. അവര് ബഹുദൈവ ആരാധകരായിരുന്നു, പക്ഷെ അവിടെ ഇരുളൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് അവർ ഈ നബി ചെയ്ത എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ചരിത്രമാണെന്നാണ് പറയുന്നത്. കാരണം അതിന് ഒരു തെളിവ് പറയുന്നത്, നബിയുടെ ഭാര്യ ആദ്യത്തെ ഭാര്യ ആരാണ്? ഖദീജ. ഖദീജ എനിക്ക് തിരിഞ്ഞു പേര്. ഫാത്തിമ മകളാണ് ഖദീജ. ഈ ഖദീജ എന്ന് പറയുന്നത് സ്വന്തമായി ബിസിനസ് നടത്തിയിരുന്ന സ്ത്രീയാണ്. ഈ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മാനേജരായിട്ടാണ് നബിയെ എടുക്കുന്നത്. നബി മാനേജരായിരുന്നു, നല്ല രീതി ബിസിനസ്സൊക്കെ നടത്തിയപ്പോൾ അവർക്ക് നബിയോട് ഇഷ്ടം തോന്നി. അപ്പോൾ നബിയെ അവരപ്പോയിന്റ് ചെയ്യുന്നതാണ് അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി. സാമർഥ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു, അവർക്ക് ധാരാളം സ്വത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഖദീജ എന്ന് പറയുന്ന സ്ത്രീ, അവർ മുമ്പ് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് മരിച്ചുപോയി. അപ്പോൾ ധാരാളം സ്വത്തുണ്ടായിരുന്നു, ബിസിനസ് നടത്തിയിരുന്നു, പിന്നെ അവര് നബിയെ സ്വയം സെലക്ട് ചെയ്യണം, എന്നിട്ട് നബിയെ സമ്മതമാണോ എന്നറിയാൻ ഒരാളിനെ അവർ പറഞ്ഞു വിടുകയാണ് നബിയുടെ അടുത്ത്. നബി സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ നബി അവർ വിവാഹം കഴിച്ചു. അവർ ജീവിച്ചിരിക്കുന്ന കാലം വരെ നബിയുടെ ഒരു അഭ്യാസവും നടന്നില്ല. എന്ന് വെച്ചാൽ വേറെ പെണ്ണുങ്ങളെയൊന്നും കിട്ടാൻ പറ്റിയില്ല. അവർ ജീവിച്ചിരിക്കുന്നത് വരെ, അവരങ്ങോട്ട് മരിച്ച് ഉടൻ തന്നെ ആദ്യം ഒരു സൗദ, പിന്നെ ഈ ആയിഷ 6 വയസ്സുള്ള പെണ്ണ്, തുടരെ തുടരെ തുടരെ 10 എണ്ണം കെട്ടിക്കളഞ്ഞു. ഒന്ന് രണ്ടും അല്ല, 10 ലീഗലായിട്ട്. അല്ലാതെ അടിമകൾ മറ്റോ മറിച്ച് അങ്ങനെ വേറെയുണ്ട്. അപ്പോൾ നബിക്ക് മുമ്പുള്ള കാലമാണോ നല്ലത്? അതെ, അതിനുശേഷം. അതിനുശേഷം ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും ഒരു മുസ്ലിം സ്ത്രീക്ക് സ്വയം ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ മതപരമായ അവകാശമുണ്ട്. അതാരാണ് ഭർത്താവ് എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ കുടുംബക്കാരാണ്. ഒരു സ്ത്രീക്ക് സ്വന്തം മകളെ സ്വന്തം രീതി അനുസരിച്ച് വിവാഹം കഴിപ്പിച്ചയക്കാനോ അതൊന്നും ഇന്നും അവകാശമില്ല. അസമയം അവരെന്ത് ചെയ്തു? സ്വയം ആണോ നബിയെ തിരഞ്ഞെടുത്തത്? പിന്നെ നബി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നബി കൃത്യമായി പറഞ്ഞ് സ്ത്രീയുടെ സ്ഥാനം അടുക്കളയിലാണ്, അവർക്ക് ബിസിനസ് ചെയ്യാനോ മറ്റു യാതൊരുതിനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. അപ്പം നബിക്ക് മുമ്പായിരുന്നില്ല അവിടെ ഇരുണ്ട കാലം. നബി വന്നതിന് ശേഷമാണ് ഈ അറേബ്യയിൽ ഇരുണ്ട കാലം വന്നു. അതിനു മുമ്പ് സ്ത്രീകൾക്ക് അവിടെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അത് നബിയുടെ ജീവിതം തന്നെ അതിന് തെളിവാണ്. അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം പോയി. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നബി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വഴി എന്റെ വഴി, നിന്റെ വിശ്വാസം എന്റെ വിശ്വാസം, നിന്റെ വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കില്ല, എന്റെ വിശ്വാസത്തെ നീ സ്വീകരിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകളുണ്ട്. നബിയുടെ ഈ ആയത്തുകളെന്ന് പറയുന്നത് ആദ്യം ഭാര്യയടുത്ത് പറയും, ആരുടെ അടുത്ത്? ആ അവരോട് പറയും. പിന്നെ അടുത്ത് വരുന്നവരുണ്ടല്ലോ, നബിയെ വിശ്വസിച്ച് അടുത്ത് വരുന്നവരുണ്ടല്ലോ, അവരടുത്ത് പറയും. ഓരോ സന്ദർഭങ്ങളിലും പറയും. അവിടെയാണ് വന്നിരിക്കുന്നത് മതത്തിൽ ബലപ്രയോഗം അരുത്, അങ്ങനെ ഒരു വാക്യമുണ്ട്. വിശ്വാസത്തിൽ ബലം പ്രയോഗിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, നബിക്ക് ഈ എന്താണ് 40 വയസ്സുള്ളപ്പോ നബി എന്നെ ഒരാത്മീയമായ ചിന്തയുണ്ടായി. അതുവരെ നബി നല്ല മനുഷ്യനായിരുന്നു. ഈ ആത്മീയത വരുന്നതുവരെ നബി നല്ലൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ ഒരു ആത്മീയ ചിന്ത വന്ന് ഹിറ ഗുഹയിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് ഈ വെളിപാട് വരാൻ തുടങ്ങിയോടുകൂടിയാണ് ആള് പെശകാകുന്നത്. ഈ സാമ്യാരാകുന്നവരെല്ലാവരും നല്ല മനുഷ്യരാണ് എന്ന് പറയും പോലെയാണ്. അവിടെ ചെന്നിരുന്ന് എന്ത് ചെയ്തു? അവിടെ ചെന്നിരുന്നിട്ട് വെളിപാട് വന്നു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അതിനെ ഖദീജ വളരെ സപ്പോർട്ട് ചെയ്തു. കാരണം ഖദീജയ്ക്ക് നബിയെ വളരെ ഇഷ്ടമായിരുന്നു, അത് തന്നെ കാരണം. അപ്പൊ നബി ഏതെങ്കിലും രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാകണം എന്നുള്ളത് ഖദീജയുടെ ആഗ്രഹമായിരുന്നു. ഒരു നേതാവാകണം, അങ്ങനെയൊക്കെ ഉള്ളത് അത് നബിയോടുള്ള ഇഷ്ടം കൊണ്ട് അതിന് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു. അപ്പൊ നബി ഇങ്ങനെ ഗുഹയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് പുതപ്പും മൂടി കിടക്കും. കിടക്കുമ്പോഴീ വഹി വരും. അപ്പൊ അവിടെ കിടന്ന് വിറക്കുകയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ ശരിയാണ്, ഒന്നും അഭിനയമല്ല. അങ്ങനെയൊക്കെ മനുഷ്യന് ഈ തുള്ളുന്നവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. തുള്ളുന്നവരൊരു കാര്യം പറയുമ്പോൾ അവർ തുള്ളിക്കൊണ്ടാ പറയുന്നത്. ഇത് തന്നെയാണ് നബിയും ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ ബുദ്ധിയും കഴിവുമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. നബി ബുദ്ധിമാനും കഴിവുള്ള ആളും നല്ല തന്ത്രജ്ഞനും എല്ലാമായിരുന്നു. അതുകൊണ്ട് നബി പറഞ്ഞ എന്ത് ചെയ്തു? നബിക്കൊരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെയൊക്കെ പറയുന്ന അന്നും ഇന്നും ആൾക്കാരുണ്ട്, അവരൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അതാ വ്യത്യാസം. ചിലരിതങ്ങ് അവർക്ക് അതിൻ്റെതായ ബുദ്ധിയും കഴിവുണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കും, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. പറഞ്ഞു വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. അത് പറഞ്ഞിട്ട് ബാക്കി അതെങ്ങനെ, അതിന് എങ്ങനെ പരസ്യം കൊടുക്കാം, എങ്ങനെ ആൾക്കാരെ ആകർഷിക്കാം, അതൊക്കെ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് വേണം. അങ്ങനെ കഴിവുകളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എന്ത് ചെയ്തു? ശരിക്കുള്ള അതിൻ്റെ പരസ്യമൊക്കെ കൊടുത്ത് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് വിശ്വസിപ്പിച്ച്. അതായത് നമ്മുടെ മനസ്സിന്, മനുഷ്യന്റെ മനസ്സിന് ഒരു വിശ്വസിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. എല്ലാവരുടെ മനസ്സിനും ഉണ്ട്, എന്റെ മനസ്സിനും നിങ്ങളുടെ മനസ്സിനും ഉണ്ട് വിശ്വസിക്കാനുള്ള ഒരു പ്രവണത. പക്ഷെ ഇതിൽ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കാണത്തില്ല. അവിടെ ആ പ്രശ്നം. വിശ്വസിക്കാൻ എല്ലാവരും തയ്യാറാണ്, പക്ഷെ വിശ്വസിപ്പിക്കാനൊരു കഴിവ് അത് ചിലരിലേ കാണും. എല്ലാവരും വിശ്വാസികളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. ആ വിശ്വസിക്കാനുള്ള കഴിവെന്ന് വിശ്വസിപ്പിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് നല്ല ബുദ്ധി സാമർത്ഥ്യവും പ്രായോഗികമായ കാര്യങ്ങളും എല്ലാം ഉള്ളവർക്ക് ആ വിശ്വസിപ്പിക്കാനേ കഴിവുള്ളാവും. അങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിച്ച് വിജയിച്ച ഒരാളാണ് നബി എന്ന് പറയുന്നത്, പ്രവാചകൻ. ആധ്യാത്മികമായുള്ള എല്ലാവരും അങ്ങനെയെന്നല്ല പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിച്ചു. അപ്പോ ആദ്യകാലത്ത് മക്കയിൽ പറഞ്ഞിടത്ത് ഇങ്ങനെയുണ്ട്, മതത്തിൽ ബലപ്രയോഗം പാടില്ല, എന്റെ മതം നിന്റെ മതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അന്ന് സൈന്യമില്ല, പറയുന്നത് സ്വന്തം ബന്ധുക്കളോടാ പറയുന്നത്, അവരോട് യുദ്ധം ചെയ്യാനല്ല പറയുന്നു. അപ്പൊ തനിക്കുണ്ടായ വെളിപാട് അവരോട് പറയുകയാണ്. അപ്പൊ അവര് കേൾക്കാതിരുന്നപ്പോ ഈ അമ്മാവനൊക്കെ ഭയങ്കരമായി എതിർത്തു. അവരെ ദൈവത്തെ, അയാളുടെ ദൈവതയാണ് ഉസ്സ, അതിനെ ചീത്ത വിളിച്ച് അതിനെ ആരാധിച്ച നിരകത്തി പോകുന്നു പറഞ്ഞാൽ ദേഷ്യം വരാതിരിക്കും. ഇപ്പൊ നിങ്ങളോടുകൂടെ ഒന്ന് ആരെങ്കിലും പറയണം ഗുരുവിനെ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുക നിങ്ങൾ നിരകത്തി പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും. ആ ഇത് തന്നെ അവിടെ സംഭവിച്ചത്. അപ്പൊ എതിർപ്പുണ്ടായി, എതിർപ്പുണ്ടായി കഴിഞ്ഞപ്പോ ഒന്ന് പിന്മരിഞ്ഞിട്ട് ഉടനെ അള്ളാഹു പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴി, ഞാൻ എന്റെ വഴി. ഇത് ഇങ്ങനെ കുറച്ചു കാലം പോയെന്ന് വെച്ചാൽ 12 വർഷം ഇങ്ങനെ പോയി, എന്നിട്ട് ആരും ഇത് കേൾക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പതുക്കെ മദീനയിലുള്ള ചില ഗോത്രങ്ങളുമായിട്ട് ഒരു കരാറുണ്ടാക്കി. ഇവരടുത്ത് നടക്കില്ല എന്ന് മനസ്സിലായി. അതാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. അത് ക്രിസ്തു പോലും പറയുന്നുണ്ട്, പ്രവാചകന് സ്വന്തം നാട്ടിൽ വിലയില്ല എന്ന്. അത് അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ പോയി വീട്ടിൽ പോയി അധികാരം താമസിക്കാൻ പറ്റില്ല, പറ്റുമോ? പ്രവാചകന്മാർ സ്വന്തം നാട്ടിൽ പറ്റില്ല. നമ്മളെ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് എന്തിടെ അളിയാന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വൈക്ലബ്യം തോന്നും. എന്താടെ നിനക്കിത് പറ്റിയത്, എന്തിനാ ഇതൊക്കെ? അങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പം നമ്മളെ ഇവരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വൈഷമ്യം. പണ്ട് ഞാൻ ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. വീട്ടിൽ പോകാൻ വിടുന്ന പാട്, വീട്ടിൽ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഡ്രസ്സൊക്കെ ഇട്ടല്ലേ പോകാൻ പറ്റൂ. ഞാൻ ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടും കൊണ്ട് വിടുന്നു. ഞാൻ മഞ്ഞ ഡ്രസ്സ് ഇട്ടും കൊണ്ട്, ഞാൻ മഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ പോയി എൻ്റെ നാട്ടിലേക്ക് പോയി. പക്ഷേ എൻ്റെ നാട്ടുകാർക്കൊക്കെ എന്നെ ചെറിയ പേടിയുണ്ടായിരുന്നു പണ്ടേ. അതുകൊണ്ട് പിന്നെ ആരും ശല്യത്തിനൊന്നും വന്നില്ല. എന്നുവെച്ചാൽ പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ട് പോകുന്ന ആളല്ലെന്നും അവർക്ക് പരിചയക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കാനൊന്നും വന്നില്ല. പക്ഷെ ഇവിടുന്ന് ഒരു ബ്രഹ്മചാരി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പം നേരെ പോകും, ചെന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും, ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിൽ കയറും, കയ്യിലിരിക്കുന്ന ബാഗിൽ നിന്ന് വെള്ള പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിടും, അല്ലെങ്കിൽ മുണ്ട ഷർട്ടും ഇടും, മറ്റേതിലെല്ലാം അഴിച്ച് ഇതിനകത്ത് വയ്ക്കും. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ബാത്റൂമിൽ കയറി വേഷം മാറുമ്പോഴത്തേ ഈ ബാത്റൂമിൽ കയറി വേഷം മാറുമ്പോഴേ ഈ അവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ഇത് കാണുകയാണ്. യുവന്മാർ പിടിച്ചടിക്കും, ഇവർ വിചാരിക്കും എന്തോ തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയ എന്താണ് മറവന്മാരാരോണ്, കള്ളന്മാർ വേഷം മാറിയാണ്, ഇനി അടുത്തവിടെ എന്താണ് ഭവന വേദനത്തിന് പോകാനാണ് ഈ വേഷം മാറുന്നതെന്ന് അവർ പിടിച്ചടിക്കും. അത് വലിയ അപകടമാണ്. കാരണം നമ്മൾ ഈ വേഷം കെട്ടി പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ നമ്മളെ അറിയുന്നുള്ളൊന്നും, മൊത്തം പേരും നമ്മളെ ശ്രദ്ധിക്കുകയാണ്. റോഡിലിറങ്ങിയ മുഴുവൻ പേരുടെയും കണ്ണ് നമ്മളിലായിരിക്കും. ഇവനാരുടെ അതാണ്. അത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന് സ്വന്തം നാട്ടിൽ രക്ഷയില്ല. ക്രിസ്തു സ്വന്തം നാട്ടിൽ ചെന്ന് ഉപദേശിക്കാൻ ചെന്നപ്പോൾ അവരവിടുന്ന് ഓടിച്ച്, ബൈബിളിലുണ്ട്. അപ്പൊ നബിക്കും അത് തന്നെ വെച്ചത്, സ്വന്തം നാട്ടിലിരുന്ന് പറഞ്ഞിട്ട് അവരും കേട്ടില്ല. അപ്പൊ നബി മനസ്സിലായി ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയാണ് മദീനയ്ക്ക് പോകുന്നത്, കരാറൊക്കെ ഉണ്ടാക്കി. അവിടെ ചെന്നപ്പോ തീരുമാനങ്ങളൊക്കെ മാറ്റി, ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് പിന്നെ എന്ത് ചെയ്തു, വാളുകൊണ്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരനുസരിച്ച്, അതേ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, പഠിക്കുന്ന പഠിക്കാൻ മടിയാണ്, പക്ഷെ അടിക്കുന്ന സാറിൻ്റെ ക്ലാസ്സിൽ പഠിക്കും, അടികൊടുത്ത് പഠിപ്പിക്കുക. ഇതാ ചെയ്തു. അപ്പോ ഇങ്ങനെയുള്ള ആയത്തുകളും ഉണ്ട്. എന്താണ് മതത്തിൽ ബലപ്രയോഗം പാടില്ല, ഇങ്ങനെ നല്ല ആയത്ത് എന്തൊക്കെയുണ്ടോ? ഇത് മുഴുവൻ മക്കയിൽ ജീവിച്ചിരുന്നപ്പോൾ നബി പറഞ്ഞാണ്. നല്ലതും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഈ വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞതിന് വിരോധമായി പിന്നീട് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് ക്യാൻസൽ. അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്യും. അതും ഖുർആനിൽ പറയുന്നുണ്ട് വ്യാഖ്യാതാക്കൾ. തെറ്റുപറ്റിയെന്ന് പറയത്തില്ല, ഞാൻ പറഞ്ഞത് ഞാൻ സർവശക്തനല്ലേ, ഞാൻ പറഞ്ഞ ഞാൻ തന്നെ മാറ്റി പറയും, അതെനിക്കതിനുള്ള എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയും. അവൻ മഹാകരുണയുള്ളവനാണ്, നീതിമാനാണ്, അവൻ എന്തിനും കഴിവുള്ളവനാണ് എന്നുകൂടെ പറയും. മറ്റുള്ളവരെ പ്രത്യേകം പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളും യഹൂദന്മാരുമായിട്ട് ഒരു തരത്തിലുള്ള സൗഹൃദവും കാണില്ല. അവരെ വഴിയിലെവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവരെ തള്ളി മാറ്റി, മെയിൻ റോഡിൽ നിന്ന് തള്ളി മാറ്റി ഏതെങ്കിലും ഉടുക്ക് വഴി കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടേ ഞങ്ങൾ പോകാവുന്നു. യഹൂദന്മാരൊക്കെ അന്നവരാണല്ലോ ഉള്ളത്, ഹിന്ദുക്കളില്ലല്ലോ അവിടെ. വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ അവരെ തള്ളി കൊണ്ടുപോയി എവിടെ കളയണം? ഏതെങ്കിലും ഊട് വഴികളിൽ കൊണ്ട് കളഞ്ഞിട്ടേ ഞങ്ങൾ പോകാവുന്നു. അപ്പോ അങ്ങനെ സൗഹാർദ്ദം പാടില്ല എന്ന് പറയും. എന്നാൽ സൗഹാർദ്ദം, പിന്നെ ഒരു വ്യാഖ്യാതാവ് നാല് തരത്തിലുള്ള സൗഹാർദ്ദം പറയുന്നുണ്ട്. ഈ അടവ് നയങ്ങൾ എങ്ങനെയൊക്കെ ആകാം പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് പണി ചെയ്യുന്ന ആൾ വേണമല്ലോ, ഇന്ന് അറേബ്യയിലൊക്കെ ചെയ്യുമ്പോൾ. അതൊക്കെ അവരതനുസരിച്ചാണ്, കാരണം അവരുടെ ശരീരത്തെ നിയമം അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പണിയെടുക്കുക ആൾ വേണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സൗഹാർദ്ദം ഉണ്ടായിട്ട് നിങ്ങളുടെ പണിക്ക് വേണ്ടി അവരെ കൊണ്ടുവന്ന് പണി ചെയ്യിപ്പിക്കുക, കൂലി കൊടുക്കുക, അതൊരു സൗഹാർദ്ദമാണ്. പക്ഷേ അവിടെ നിന്ന് ഒരിക്കലും പൗരത്വം കിട്ടത്തില്ല. നിങ്ങൾക്കിപ്പോൾ അമേരിക്കയിലോ ലണ്ടനിലോ കാനഡയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും, നിങ്ങൾക്ക് അവിടുത്തെ പൗരനാകാം. അവർ നിങ്ങളുടെ മതം നോക്കത്തില്ല. പക്ഷെ സൗദിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പൗരനാകാൻ പറ്റത്തില്ല. ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടാണ് ഇതൊക്കെ പണ്ട് പറഞ്ഞ നബി പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വമുണ്ട്. ഇവിടെ പൗരത്വത്തിന് വേണ്ടി അവർ ഭയങ്കര സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സൗദിയിൽ പോയി പറയൂ, ഇവിടുന്ന് മുസ്ലിങ്ങളിൽ നിന്നാലും പൗരത്വം കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാട നിയമങ്ങളും ശരി, അതൊക്കെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ ഇന്നും അതാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഇതൊന്നും അറിയാത്ത മുസ്ലിങ്ങൾ നല്ലവരായി ജീവിക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റും. പറയുന്നു, ഇനി ആരെങ്കിലും അവരുമായിട്ട് സൗഹൃദം പുലർത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ അത് ഇഷ്ടപ്പെടില്ലെന്നും പറയുന്നുണ്ട്. അതുകൂടെ പറയുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസികളോട് സൗഹൃദം പുലർത്തിയാൽ അള്ളാഹു അത് പൊറുക്കത്തില്ലെന്നാണ് പറയുന്നു. എന്തുകൊണ്ട്? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഇങ്ങനെയൊക്കെ ഖുർആൻ എഴുതി വച്ചിരിക്കുന്നു. അവിടെ എല്ലായിടത്തും അങ്ങനെയായിരുന്നു. ഖുറൈഷികളെന്ന് പറയുന്ന ആ അവിടെ പല ഗോത്രങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാവരും സാധാരണ മനുഷ്യർ, ബഹുദൈവങ്ങൾ അവരാരാധിക്കും വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർക്ക് വെളിച്ചമുണ്ടായിരുന്നു. ഇരുണ്ട യുഗം ഈ നബി സൃഷ്ടിച്ചാണ്. പറഞ്ഞില്ലേ, ഖദീജക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യാം, സ്വന്തമായി ഭർത്താവിനെ തിരഞ്ഞെടുക്കുക, എല്ലാം ഉണ്ട്. മുസ്ലിങ്ങൾക്ക് ഇന്നു പോലും അത് സാധ്യമല്ല, നബി വന്നതിന് ശേഷം. ഇതാണ് വ്യത്യാസം. കല്യാണത്തിന് ഇന്നും ഈ മുസ്ലിങ്ങളുടെ കല്യാണത്തിന് പെണ്ണിന് വേദിയിൽ വരാൻ പാടില്ല, അറക്കകത്തിരിക്കാനേ പാടുള്ളൂ. ഇവിടെയൊക്കെ ഈ പെണ്ണും ആണും കൂടെ നിന്ന് നടത്തുന്നില്ലേ, ഇതുപോലെ പെണ്ണിന് പരസ്യമായി വന്നതെന്ന് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സൗദിയിൽ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് നിയമം. ഇതൊക്കെയാണ് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട കരുണ.